കാനായിലേ കല്യാണ നാളിൽ കൽഭരണിയിലേ വെള്ളം മുന്തിരി നീര വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലേ കല്യാണ നാളിൽ കൽഭരണിയിലേ വെള്ളം മുന്തിരി നീര ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാരാനെത്ര ഭാഗ്യവാ ആഹാരാനെത്ര ഭാഗ്യവാനേശുവൻ ജീവനെ കാനായിലേ കല്യാണ നാളിൽ ിടയൻ അന്ധന കാഴ്ചയേകിനാഥൻ ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന കാഴ്ചയേകിനാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി ആഹാരാനെത്ര ഭാഗ്യവാ ആഹാരാനെത്ര ഭാഗ്യവാനേശു എൻ ജീവനെ കാനായിലേ കല്യാണ നാളിൽ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലേ കല്യാണ നാളിൽ യേശുനാഥൻ മഹിമ കാട്ടി യേശുനാഥൻ.